പാത്രമിടാറ്റുണ്ട്. അങ്കൾ മാഞ്ഞാലത്ത് അരാച്ച അഭിമാന പങ്കമായി വന്ന് നിന്ന് പള്ളി കാട്ടി ഞാലത്ത് അരാച്ച അഭിമാന പങ്കമായി വന്ന് നിന്ന് പള്ളി കാട്ടി തങ്കം മീതു പാർവോർ വന്ന് താലൈ പെയ്തോം തങ്കം മീതു പാർവോർ വന്ന് താലൈ പെയ്തോം കിങ്കിണി വായ് ചെയ്ത താമരൈ പൂ പോലെ കിങ്കിണി വായ് ചെയ്ത താമരൈ പൂ പോലെ നിങ്ങൾ ചിരിത് എമ്മെ വിരിയാവോ തിങ്കളും ആദിത്യനും എഴുന്താ ഓ തിങ്കൾ ചിരി ചിരിത് എമ്മെ വിരിയാവോ തിങ്കളും ആദിത്യനും എഴുന്താ ഓ അങ്കൻ ഇരണ്ടും കൊണ്ട് എങ്കൾ മേ നോക്ക് തീരേ എങ്കൾ മേൽ താപം ഇരിണ്ടേലോ എമ്പാവാൻ എങ്കൾ മേൽ താപം ഇരിണ്ടേലോ നന്ദി. Thank you.